എത്ര കാലം കൊണ്ട് സ്വപ്നം കാണുന്നു ഉണരുന്നു ബ്രഹ്മജ്ഞാനത്തെ അറിഞ്ഞ മനസ്സിലായില്ല. അതൊക്കെ ശരി, ഞാൻ അത് ശരി, അതൊക്കെ സമ്മതിച്ചു. ആരാണ് സ്വപ്നം കണ്ടത്? സ്വപ്നം കണ്ടവൻ ആര്? അപ്പൊ പ്രപഞ്ചം മിഥ്യയാണെന്ന് അറിയാത്ത ആര് സ്വപ്നം കാണത്തില്ലേ? പിന്നെന്താ ഞാൻ ചോദിച്ച? സ്വപ്നം കണ്ടായിരുന്ന പ്രപഞ്ചത്തെ മിഥ്യയാണെന്ന് എത്ര കാലമായി അറിയാൻ തുടങ്ങി? അനുമുമ്പ് സ്വപ്നം കണ്ടിട്ടില്ലേ? ആരാണ് സ്വപ്നം ഉണർന്നവൻ? സ്വപ്നം കണ്ടവന്റെ കാര്യം ഞാൻ ചോദിക്കുന്നു, ഉണർന്നവൻ ആരാണ് എന്ന് പറഞ്ഞു. വേറെ ആരും സ്വപ്നം കാണുന്നില്ലേ? ഗുരു മാത്രമേ സ്വപ്നം കാണുന്നുള്ളൂ. സ്വപ്നം കണ്ടവൻ അറിവ്, സ്വപ്നം കണ്ടവനാണ് ആത്മാവ്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനാണ് ആത്മാവ്, സ്വപ്നം കണ്ടവനാണ് ആത്മാവ്. അതാണ് അറിവ്. അത് അറിവെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇപ്പൊ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഈ വസ്തുക്കളൊക്കെ കാണുന്നു, കണ്ണുകൊണ്ട് കാണുന്ന കാര്യം എടുക്കുക, ബാക്കിയെല്ലാം പോട്ടെ. നമുക്കിതെല്ലാം കണ്ണുകൊണ്ട് കാണണമെങ്കിൽ പുറമെയുള്ള പ്രകാശത്തിൻ്റെ സഹായം ആവശ്യമാണ്. അല്ലാതെ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. കണ്ണ് തുറന്നിരിക്കണം, മനസ്സ് വേണം, എല്ലാം വേണം, പക്ഷെ പുറമെയുള്ള ഒരു പ്രകാശത്തിൻ്റെ സഹായം കൂടാതെ ഇത് കാണാൻ പറ്റില്ല. സൂര്യപ്രകാശമോ ബൾബോ ട്യൂബോ എന്തെങ്കിലും വേണം. എന്നാൽ സ്വപ്നത്തിൽ നമ്മൾ ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു, ആനയും കുതിരയൊക്കെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ അവിടെ സൂര്യപ്രകാശത്തിലാണോ കണ്ടത്? പക്ഷേ ഈ സൂര്യൻ്റെ പ്രകാശം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സ്വപ്നത്തിൽ ഈ സൂര്യനെ അവിടെ പ്രകാശിച്ചില്ല, അതിവിടെ വന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. സ്വപ്നത്തിൽ നമ്മൾ ഈ സൂര്യൻ പ്രകാശത്തിൻ്റെ സഹായം കൂടാതെ തന്നെ ഈ കാണുന്നത് പോലെ എല്ലാത്തിനെയും കണ്ടു. അപ്പൊ അവിടെ സ്വപ്നം കണ്ടവൻ ആരാണ്? അവിടെ ഒരു പ്രകാശത്തിൻ്റെയും സഹായം കൂടാതെ എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരുന്നവൻ, അതാണ് ആത്മാവ്, അതാണ് അറിവ്. അപ്പൊ അറിവിന് അറിയുന്നതിന് മറ്റൊന്നിൻ്റെ സഹായം ആവശ്യമില്ല എന്ന് സ്വപ്നം കൊണ്ടാണ് തെളിയിക്കുന്നത്. സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് പഴയകാലത്ത് ആൾക്കാർ കണ്ടെത്തി പറഞ്ഞത്, സ്വപ്നം കാണുന്നവൻ അറിവാണ്, അറിവാണ് ആത്മാവ്. കാരണം ഇവിടെ നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കണ്ണുകൊണ്ട് കണ്ടറിയണമെങ്കിൽ ഈ കണ്ണ് വേണം, ഒരുപാട് സംഗതികൾ വേണം, ഇവിടെ പ്രകാശമെല്ലാം വേണം. സ്വപ്നത്തിൽ ഈ കണ്ണവിടെ ഉണ്ടായിരുന്ന, അവിടെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങുകയാണ്, പക്ഷെ എന്നാലും കണ്ട്. എന്തേ കണ്ണടച്ച് കിടന്ന് ഉറങ്ങിയിട്ടും കണ്ട്, വേണ്ടി വന്നാൽ കണ്ണുകൊണ്ട് തന്നെ കണ്ടെന്നും പറയാം. സ്വപ്നത്തിൽ കണ്ണുകൊണ്ട് കണ്ട്, ആനയെ കണ്ട്, ഇനി വേണമെങ്കിൽ പ്രകാശം കൊണ്ട് കണ്ടെന്നും പറയാം. എന്തുകൊണ്ട്? സ്വപ്നത്തിൽ ഒരു സൂര്യനെ കണ്ട്, സ്വപ്നത്തിൽ സൂര്യനെ കണ്ടുകൂടി, സൂര്യൻ്റെ പ്രകാശത്തിൽ ആനയെ കണ്ടുകൂടി, കണ്ണുകൊണ്ട് കണ്ടുകൂടി, എല്ലാം സ്വപ്നത്തിൽ എല്ലാം കണ്ടപ്പോൾ. സ്വപ്നത്തിൽ പ്രകാശമുണ്ടായിരുന്നു, ആനയുണ്ടായിരുന്നു, കണ്ണുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോ ഈ കാണുന്ന പ്രകാശം, ഇവിടെ കാണുന്ന ആന, ഇവിടുത്തെ കണ്ണിതൊന്നും ഉണ്ടായിരുന്നുമില്ല. ഉണ്ടായിരുന്ന ഇതൊന്നും ഉണ്ടായിരുന്നില്ല സ്വപ്നത്തിൽ, പക്ഷേ സ്വപ്നത്തിൽ ഇതെല്ലാം കണ്ടു. അപ്പോ ഇതൊന്നും ഇല്ലാതിരിക്കെ ഇതെല്ലാത്തിനെയും കണ്ടു. ആ കണ്ട സ്വപ്നത്തിൽ ആരാണോ ഇതെല്ലാം കണ്ടത്, ഇതിൻ്റെ ഒന്നും സഹായം കൂടാതെ ഇതിനെല്ലാത്തിനെയും കണ്ടത്, കണ്ണുകൊണ്ട് കണ്ടത്, അതാരാണ്? അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. ആത്മാവെന്ന് പറയുന്ന അറിവ് തന്നെയാണ്, കാരണം അറിവാണ് ഇതെല്ലാം സ്വപ്നത്തിൽ കണ്ടത്. ഇനി സ്വപ്നത്തിൽ സൂര്യൻ എവിടുന്ന് വന്നു? ഈ സൂര്യൻ എന്തായാലും ഇല്ല. ആന എവിടുന്ന് വന്നു? കണ്ണ് എവിടുന്ന് വന്നു? ഇതെല്ലാം എവിടുന്ന് വന്നു? സ്വപ്നത്തിൽ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചു, ഇതൊക്കെ എവിടുന്ന് വന്നു? ഏതറിവിൽ നിന്നോ? മുമ്പ് ഉണ്ട അറിവൊക്കെ സ്വപ്നത്തിലുണ്ടോ? ഇപ്പൊ ഈ അറിയുന്ന അറിവൊക്കെ സ്വപ്നത്തിലുണ്ടോ? ഇന്നലെ നമ്മൾ പകലിരുന്ന് ഇതെല്ലാം പറഞ്ഞൊക്കെ ഇന്നലെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇന്നലെ പകൽ നമ്മളിവിടെ ഇരുന്നതൊക്കെ പറഞ്ഞു. ഇന്നലെ രാത്രി സ്വപ്നം പിന്നെ കണ്ട? കാണാതിരിക്കില്ല ഒന്നെങ്കിലും, ഓർക്കുന്നില്ലെന്നേ ഉള്ളൂ. സ്വപ്നമൊന്നും കാണും. ഇതെല്ലാം കണ്ടോ? ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ മൈക്കുണ്ടായിരുന്ന ഈ മൈക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. ഈ മൈക്കൊക്കെ ഇന്നലെ സ്വപ്നം കണ്ടപ്പോ ഉണ്ടായിരുന്നു. ഈ മൈക്ക് സ്വപ്നത്തിൽ കണ്ടോ? ഈ പുസ്തകം? അപ്പൊ ഇന്നലെ സ്വപ്നത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞു സ്വപ്നത്തിൽ? സ്വപ്നം കണ്ടോ? എല്ലാം ഇന്നലത്തെ സ്വപ്നത്തിൽ എല്ലാം കണ്ടോ? പിന്നെ വന്നു. സ്വപ്നത്തിൽ എന്താണ്? ഇതെല്ലാം ഉണ്ട്, ഉണ്ടാകാം എന്ന് വെച്ചാൽ ഉണ്ടാവണം, നിർബന്ധമില്ല. സ്വപ്നത്തിൽ ഇതൊക്കെ എവിടെ നിന്നുണ്ടാകുന്നു? അപ്പോ അത് സ്വപ്നം കാണുന്നവൻ ആത്മാവ്, അത് അറിവ്, അത് തന്നെ സൃഷ്ടിക്കുന്നതാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മാവ് സൃഷ്ടിച്ചാണ് നമ്മൾ കാണുന്നതല്ല, താൻ തന്നെ സൃഷ്ടിച്ചിട്ട് താൻ തന്നെ കാണുന്നു. അപ്പോ അറിവ് തന്നെ സൃഷ്ടിച്ച്, അതുകൊണ്ട് നമ്മൾ കണ്ടതുമെല്ലാം നമ്മളതിനെ സ്വപ്നം എന്ന് പറയുന്നത്. ആ കണ്ടതുമെല്ലാം എന്താണ്? അറിവിൻ്റെ രൂപങ്ങളാണ്. സ്വപ്നത്തിൽ കണ്ടതെല്ലാം അറിവിൻ്റെ രൂപമാണ്, അതായത് ഇവിടെ കാണുന്ന ഈ രൂപങ്ങളല്ല. സ്വപ്നത്തിൽ നമ്മൾ കണ്ടതെല്ലാം അറിവിൻ്റെ രൂപങ്ങളാണ്. അറിവ് തന്നെ എല്ലാം ഉണ്ടാക്കി കാണിക്കുന്നു സ്വപ്നത്തിൽ. കാണുന്നവൻ അറിവ് തന്നെ. അപ്പോ സ്വപ്നത്തിൽ ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേറെ അവിടെ ആരുമില്ല. സ്വപ്നം കണ്ടവനല്ലാതെ വേറെ ആരുമില്ല. സ്വപ്നം കണ്ടവനല്ലാതെ അവിടെ വേറെ ആരും ഇല്ല. അപ്പോൾ അവിടെ കണ്ടതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അറിവിൻ്റെ സൃഷ്ടിയാണ്. ആ അറിവാണ് ആത്മാവ്. ഉണർന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആര്? ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണ്? സ്വപ്നത്തിലെല്ലാം അറിവായിരുന്നു ആത്മാവായിരുന്നു, ഇപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആര്? എങ്ങനെ അറിയാം? ഉണർന്നു കഴിഞ്ഞിട്ട് സ്വപ്നം കണ്ടവനാണ് ഇതൊക്കെ ഇപ്പൊ കാണുന്നതെന്ന് എങ്ങനെ പറയും? എങ്ങനെ പറയും? ഞാൻ പറയുകയാണ്, എൻ്റെ അനുഭവമാണ്. സ്വപ്നം കണ്ട ഞാൻ തന്നെയാണ് ഉണർന്നിരുന്ന് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഉണർന്നവനാം അശേഷം. സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഞാൻ തന്നെയാണ് ഉണർന്നിരുന്ന് ഇതെല്ലാം അറിയുന്നതെന്ന് നമുക്ക് അനുഭവമുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയുന്നതുകൊണ്ട് സ്വപ്നം കണ്ട ആള് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾ. അതിൽ വ്യത്യാസമുണ്ട്. സ്വപ്നം കണ്ട അറിവ് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അറിവ് എന്ന് വെച്ചാൽ ഇതൊക്കെ കാണുന്ന അറിവ്, ഇതിനൊക്കെ അറിയുന്ന അറിവ് ആ അറിവ് തന്നെ. പക്ഷെ സ്വപ്നത്തിലുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ഇവിടെയില്ല, അതെല്ലാം മാറിപ്പോയി. സ്വപ്നം തീർന്നപ്പോൾ അതെല്ലാം തീർന്നു. സ്വപ്നത്തിൽ പാൽപായസം കുടിച്ചു, ഉണർന്നു കഴിഞ്ഞപ്പോൾ പാൽപായസം ഇല്ല. കുട്ടിക്കാലത്തൊക്കെ സ്വപ്നത്തിൽ നല്ല മിഠായിയൊക്കെ കഴിക്കും, പെട്ടെന്ന് ഉണരുമ്പം സങ്കടം വരും. എന്താണ്? അതെല്ലാം പോയി. അപ്പൊ അവിടെ ആ മിഠായിയൊക്കെ ആരാ ഉണ്ടാക്കിയത്? സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന അറിവുണ്ടാക്കിയതാണ്. അതല്ല, അറിവിൻ്റെ സൃഷ്ടിയാണ്. അറിവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ അത് അറിവ് തന്നെയാണ്, വേറൊന്നുമില്ല അവിടെ സൃഷ്ടിക്കാൻ, അറിവേ ഉള്ളൂ. അപ്പോൾ അറിവ് തന്നെയാണത്, ആ കണ്ടാലിന് അറിവ് തന്നെ. കണ്ടതെല്ലാം അറിവ്, കാണുന്നവനും അറിവ്, കാണുന്നവനും അറിവ്, കണ്ടതെല്ലാം അറിവ് സ്വപ്നത്തിൽ. പിന്നെ ഞാൻ പറയുന്നു, സ്വപ്നം കണ്ട ഞാൻ തന്നെതാ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സ്വപ്നം കണ്ട അറിവായ ഞാൻ തന്നെ ഇവിടെ ഇരിക്കുന്നു, അതാണ് ആത്മാവെന്ന് പറയുന്നു. അറിവിന് സ്വപ്നദൃക്കെന്ന് പറയും. സ്വപ്നത്തെ കാണുന്നവനായ അറിവ്, അതാണ് ആത്മാവ്. ഇപ്പൊ രണ്ടിടത്തും ഒരാൾ തന്നെ ഇരിക്കുന്നു, സ്വപ്നത്തിലിരിക്കുന്ന ആള് തന്നെ ഇവിടെ ഇരിക്കുന്നു. സ്വപ്നത്തിൽ കണ്ടതെല്ലാം അറിവ് സൃഷ്ടിച്ചത്. നമ്മൾ പറഞ്ഞ ഇവിടെ എന്താണ്? സ്വപ്നത്തിൽ കണ്ടത് അറിഞ്ഞതൊന്നും സത്യമല്ല, എന്നാൽ സ്വപ്നം കണ്ടവൻ സത്യമാണ്. സ്വപ്നത്തിൽ കണ്ടത് അറിഞ്ഞത് എല്ലാം സ്വപ്നം കണ്ടവൻ്റെ സൃഷ്ടിയാണ്, എന്ന് വെച്ചാൽ അറിവിൻ്റെ സൃഷ്ടിയാണ്. അതൊക്കെ അറിവാണ്, അന്ന് സത്യമല്ല എന്ന് പറഞ്ഞു. അറിവെന്ന് പറയുന്നതാണ് ആത്മാവ്, രണ്ടും ഒന്ന് തന്നെ. സ്വപ്നം കാണുന്നവനാണ് എന്ത് പറയുന്നത്? അറിവ്. അതിനാണ് എന്ത് പറയുന്നത്? ആത്മാവ്. അറിവ് തന്നെ ആത്മാവ്. ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആര്? അതെന്താണ്? അറിവ്. ഇപ്പോ നമ്മൾ പറയുന്നത് സ്വപ്നത്തെ കണ്ടതെല്ലാം അസത്യമാണ് എന്ന് പറയുന്നു, എന്നാൽ സ്വപ്നം കണ്ടവൻ സത്യമാണെന്നും പറയുന്നു. സ്വപ്നം കണ്ടവൻ സത്യമാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്താ സ്വപ്നം കണ്ടവൻ സത്യമാണ് എന്ന് നമ്മളിപ്പോ പറയുന്ന എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് സ്വപ്നം കണ്ടവൻ സത്യമെന്ന് നമ്മൾ പറയുന്നു? ഉണർന്നത് അവൻ തന്നെ ഉണർന്നത്, അതുകൊണ്ട് സ്വപ്നം കണ്ടവനാണ് എന്ത് ചെയ്യുന്നത്? ഉണർന്നവനാം അശേഷം, ഉണർന്നവൻ അവൻ തന്നെ. അതുകൊണ്ട് സ്വപ്നം കണ്ടവൻ സത്യമാണ്, എന്തുകൊണ്ട്? അവൻ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. സ്വപ്നത്തിൽ കണ്ടതല്ല അസത്യം എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഉണർന്നപ്പോ അതില്ല. അപ്പോ സ്വപ്നം കാണുന്നവൻ കണ്ടവൻ അറിവാണ്, സ്വപ്നത്തിൽ കണ്ടതെല്ലാം അറിവ് തന്നെയാണ്. സ്വപ്നത്തിൽ കണ്ടതെല്ലാം അറിവ് തന്നെയാണ്, കാരണം അറിവിൻ്റെ സൃഷ്ടിയാണ് ആ കണ്ടതല്ല, അറിവ് കാണിച്ചു തരികയാണ്. ഒരു ഇന്ദ്രജാലം പോലെ കാണുകയാണ്. അപ്പൊ സ്വപ്നത്തിൽ കണ്ട നമ്മുടെ അനുഭവങ്ങളെല്ലാം അറിവാണ് പക്ഷെ അസത്യം, സ്വപ്നം കണ്ടവൻ അറിവാണ് പക്ഷെ സത്യം. എന്തുകൊണ്ട് സത്യം എന്ന് ചോദിച്ചപ്പോഴും ഉണർന്നപ്പോഴും ആ സ്വപ്നം കണ്ടവൻ ഉണ്ട്, അതുകൊണ്ട് സത്യം. പക്ഷേ രണ്ടും അറിവാണല്ലോ, ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യമാകുന്നെങ്ങനെ? സ്വപ്നത്തിൽ കണ്ടതെല്ലാം അറിവാണ്. കാരണം അവിടെ സ്വപ്നത്തിൽ ആനയും കുതിരയൊക്കെ ഉണ്ടാക്കി നമ്മളെ കാണിച്ചു തന്നൊക്കെ അറിവ് തന്നെയാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരുന്നവനും അറിവാണ്. പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്? ഞാനിപ്പോൾ ഉണർന്നിരിക്കുന്നു, ആ സ്വപ്നം കണ്ടവൻ തന്നെ ഉണ്ട്. സ്വപ്നം കണ്ടവ അറിവാണെങ്കിലും സത്യമാണ്, പക്ഷേ സ്വപ്നത്തിൽ കണ്ടത് അറിവാണെങ്കിലും സത്യമല്ല. രണ്ടും അറിവായിരുന്നിട്ടും ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവുമാണെന്ന് എന്തുകൊണ്ട്? അങ്ങനെ സ്വപ്നത്തിൽ ഉള്ളതായിട്ട് അനുഭവിച്ചു, ഉണരുമ്പോയില്ല, അതുകൊണ്ടത് അസത്യം നമ്മൾ പറയുന്നു. ചോദ്യം അതല്ല, രണ്ടും അറിവാണ്. ഏത്? സ്വപ്നം കാണുന്നവനും അറിവാണ്, സ്വപ്നം കണ്ടതും അറിവാണ്. രണ്ടും അറിവാണെങ്കിൽ ഒരറിവിനെ സത്യമൊന്നും മറ്റൊരു അറിവിനെ അസത്യമൊന്നും എന്തുകൊണ്ട് പറയുന്നു? അറിവാണെങ്കിൽ അത് സത്യമായിരിക്കണ്ടേ? അതൊക്കെ ശരി, അതെല്ലാം ശരിയാണ്. എന്തുകൊണ്ട് രണ്ടും അറിവായിരുന്നിട്ട് ഒന്ന് അസത്യമായിപ്പോയി ഒന്ന് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ, സ്വപ്നത്തിൽ കണ്ടതൊന്നും ഉണർന്നപ്പോൾ ഇല്ല, അത് അറിവാണ്, പക്ഷേ ഇല്ല. സ്വപ്നം കണ്ടവൻ അതും അറിവാണ്, ഇവിടെ ഉണ്ട്, അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാലും മതിയല്ലോ. സ്വപ്നം കണ്ടവൻ അറിവാണ്, അതിവിടെ ഉണ്ട്. സ്വപ്നത്തിൽ കണ്ടതും അറിവാണെന്ന് മനസ്സിലായി, അതിവിടെ ഇല്ല, എന്തുകൊണ്ട്? അത് തന്നെ, അതെന്തുകൊണ്ട് ഇവിടെ ഇല്ല? അതറിവല്ലേ, സ്വപ്നം കണ്ട അറിവല്ലേ? സ്വപ്നം കണ്ട അറിവ് അവൻ ഇവിടെ ഉണ്ട്, ഞാൻ സ്വപ്നം കണ്ടവനാണ്. മറ്റെന്തുകൊണ്ട്? ഇല്ല, സ്വപ്നം കണ്ടിടത്ത് എന്താ അജ്ഞാനം? സ്വപ്നമെല്ലാം സൃഷ്ടിച്ച് നമ്മളെ കാണിച്ച് നമ്മുടെ ഉള്ളിലിരുന്ന അറിവ് സൃഷ്ടിച്ചാണ്, അത് അറിവാണ്. അതൊക്കെ എന്തുകൊണ്ടെന്നാ ചോദിക്കുന്നു. അതിനെന്തുകൊണ്ട് അത് അസത്യം എന്ന് പറയുന്നു? അതെന്തുകൊണ്ട് അത് അസത്യമായിപ്പോയി? എന്തുകൊണ്ട് അതിപ്പോ ഇല്ല? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടാണ് ഇതില്ലാത്തത്? ഇല്ലാത്ത എന്തുകൊണ്ടെന്നാ ചോദിക്കുന്നു? അല്ല, ഇപ്പോഴത്തെ ഇന്ദ്രിയങ്ങളും ഇതൊന്നുമല്ല അവിടെ അറിഞ്ഞത്. പക്ഷേ അത് അറിവ്, രണ്ടും അറിവായിരുന്നിട്ടും ഒരു അറിവ് സത്യവും മറ്റൊരറിവ് അസത്യവുമായിപ്പോയി. സ്വപ്നത്തിൽ കാണുന്നു പ്രത്യക്ഷമായി കണ്ടു, ശരിയാണ്. സ്വപ്നത്തെല്ലാം പ്രത്യക്ഷമായി കണ്ടു. സ്വപ്നത്തിൽ കാണുന്നത് എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു കാര്യം സമ്മതിക്കുകയാണ്, സ്വപ്നത്തിൽ കണ്ടത് അറിവ് സൃഷ്ടിച്ചാണ്. നമ്മൾ തീർത്തും പറയുന്നത് അത് അസത്യമാണ് അല്ലേ? അസമയം സ്വപ്നം കണ്ടവൻ സത്യവുമാണ്, രണ്ടും അറിവാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഉണർന്നുകൊണ്ട് ഇരിക്കുമ്പോൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ഇത് കാണുന്നവൻ്റെ സൃഷ്ടിയൻ, ഇതും അസത്യം തന്നെ. സത്യമാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, സ്വപ്നം എന്തുകൊണ്ട് അസത്യമായി, ഇതെന്തുകൊണ്ട് സത്യമായി. ഇവിടെ പറയുന്ന എന്താണോ, ഇവിടെ പറയുന്നത് ഉണർന്നവനാം അശേഷം. സ്വപ്നം ഇവിടെ ഇല്ല, അസത്യമാണ്. ഇവിടെ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഇല്ല. അതുപോലെ ഇതും എന്താവും, അസത്യമാകും. ഇതും അസത്യമാണെന്നറിയണം. ഇത് സത്യമാണെങ്കിലേ അത് എന്തുകൊണ്ട് അസത്യമായി, ഇതെന്തുകൊണ്ട് സത്യമായെന്ന് ചോദിക്കാൻ പറ്റും. സ്വപ്നം കാണുന്നവൻ്റെ സൃഷ്ടിയാണ് സ്വപ്നം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം എന്താണ്, ഈ കാണുന്നവൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഇതും എന്താണ്, അസത്യം. ഇത് സത്യവും തന്നെ ഇവിടെ പഠിപ്പിക്കുന്നു, ഇതും അസത്യമാണ്. കാണുന്നവൻ ആരാണ്? അറിവ്. നേരത്തെ പറഞ്ഞു, കാണുന്നവൻ അറിവാണ്. അപ്പോ ആ കാണുന്നവനായ അറിവ്, അതിനാണ് ആത്മാവെന്ന് പറയുന്നത്. കാണുന്നവനായ അറിവിന്, കാണുന്ന കാഴ്ചയല്ല, കാണുന്ന കാഴ്ചയായിരുന്നു സ്വപ്നം. കാണുന്നവനായ അറിവിനെ എന്ത് പറയും? ആത്മാവെന്ന് പറയും, ബ്രഹ്മമെന്ന് പറയും, അല്ല വെറുതെ അറിവെന്ന് പറയാം, ബോധമെന്ന് പറയാം. അത് സത്യമാണ്. അത് സ്വപ്നത്തിലും കാണുന്നവനുണ്ടായിരുന്നു, ഇവിടെയും കാണുന്നവനുണ്ടായിരുന്നു. അപ്പൊ സ്വപ്നം എന്താണ്? ആ കാണുന്നവൻ്റെ, അത് കണ്ടവൻ്റെ സൃഷ്ടിയാണ് സ്വപ്നം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല എന്താണ്, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവിൻ്റെ സൃഷ്ടിയാണ്. ഇതാണ് ഗുരു എല്ലായിടത്തും ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ഇത് അറിവിൻ്റെ സൃഷ്ടിയാണ്. സ്വപ്നം പോലെ തന്നെ ഇതും എന്താണ്, അസത്യമാണ്. എന്താണ് ഇത്തിരി മനസ്സിലാക്കാൻ, ചിന്തിച്ച് മനസ്സിലാക്കണം ഈ പറയുന്നത് എന്താണ്. ചിന്തിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അതെങ്ങനെ മനസ്സിലാക്കും എന്നുള്ള രീതിയാണ് പറയുന്നത്. നിരന്തരം ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, ഇത് സത്യവും സ്വപ്നത്തിലെ അസത്യവുമല്ല. സ്വപ്നം അസത്യമാണെങ്കിൽ അതുപോലെ അസത്യം. പിന്നെ സ്വപ്നം ഇതുമായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നെടിയ കിനാവിത്. ഈ ഒരു കിനാവ് എന്ന് പറയുന്ന ഒരു നീണ്ട കിനാവ്. ഈ കിനാവിൽ നമ്മൾ എന്ത് പറയുന്നു? ഞാൻ ശിശുവായിരുന്നു, പിന്നെ യുവാവായി, നാളെ വൃദ്ധനാകും, നാളെ ചത്തുപോകും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഭാവന ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ സ്വപ്നത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതൊരു നെടിയ കിനാവാണ്, നീണ്ട ഒരു സ്വപ്നമാണ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ കാണാത്ത ആ സ്വപ്നം പോലെ തന്നെ ഈ കാണുന്ന സ്വപ്നവും അസത്യമാണ്. പിന്നെ സത്യമായിരിക്കുന്ന ആള്, സത്യം എന്താണ്? ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ഈ സ്വപ്നത്തെ, ഇപ്പൊ ഈ കാണുന്ന ഈ സ്വപ്നത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ സത്യമാണ്. അപ്പൊ ആ സ്വപ്നത്തെ പോലെ തന്നെ ഈ സ്വപ്നത്തെയും മനസ്സിലാക്കണം. പക്ഷേ നിങ്ങൾക്ക് വ്യത്യാസം എന്തെങ്കിലും തോന്നുകയാണ്, ആ സ്വപ്നം പോലെ അല്ലല്ലോ ഇത്. ഇന്നലെ ഇവിടെ ഇതൊക്കെ നടന്നു, ഇന്നും ഇതൊക്കെ നടന്നു, ഇതെങ്ങനെ സ്വപ്നം പോലെയെന്ന് പറയും? നാളെയും നടക്കും. ഞാനിവിടെ എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തൊക്കെ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തൊക്കെ അനുഭവിക്കുന്നു, സുഖം അനുഭവിക്കുന്നു, ദുഃഖം അനുഭവിക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വപ്നത്തിൽ അങ്ങനെ വല്ലതാണോ? എന്താണ് കണ്ടതെന്ന് പോലും വ്യക്തമല്ല. കണ്ടതിനാ ക്ഷണം കൊണ്ട് പോയി. അപ്പൊ പിന്നെ ഇത് സ്വപ്നം എന്നങ്ങനെ പറയാൻ പറ്റും. പറയുന്നത് സ്വപ്നം തന്നെയാണ്, പക്ഷെ ഇതിന് ഇത്തിരി നീളം കൂടുതലെന്നേ ഉള്ളൂ. ഈ സ്വപ്നം എന്നാ തുടങ്ങിയത്? 1900 എന്നാ തുടങ്ങി? 84 തുടങ്ങി സ്വപ്നമാണ്. ഇത് അവസാനിക്കുന്നില്ല, അവസാനിക്കും. ഈ സ്വപ്നം അവസാനിക്കും, പിന്നെ സ്വപ്നം കാണത്തില്ല. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. 1984 അപ്പോൾ ഞാൻ കാശിയിൽ സ്വപ്നം കാണുകയാണ്. എൻ്റെ സ്വപ്നം അപ്പോൾ കാശിയിലാണ്. അങ്ങനെ ഓരോരുത്തരെയും സ്വപ്നങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. സ്വപ്നം അവസാനിക്കുന്ന വെച്ചാകുമ്പോൾ അപ്പൊ എല്ലാം തീർന്നു. അപ്പൊ പിന്നെ സ്വപ്നമില്ല. അപ്പൊ സ്വപ്നം കാണുന്നവൻ മാത്രം ഇരിക്കും. നമ്മൾ ചാകുന്നവരെ പഠിക്കും. ഗുരു പറഞ്ഞ ഗുരുവിന്റെ അറിവെന്ന് പറയുന്നത് പോയി. ഇപ്പൊ ഇതൊക്കെ നമ്മളെ അറിവാണ്. ഇപ്പൊ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ അറിവ്. ഗുരുവിന്റെ അറിവെന്ന് ആര് പറഞ്ഞു? ഗുരുവിന്റെ അറിവായിരുന്നു നിങ്ങളൊക്കെ. ഇപ്പൊ ഗുരുവല്ലേ, പിന്നെ പഠിക്കേണ്ട കാര്യം എന്തോന്ന്? ഗുരുവിന്റെ അറിവാണെങ്കിൽ, ഗുരുവിന്റെ അറിവാണെങ്കിൽ പഠിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം ഗുരുവിന്റെ അറിവല്ല, നമുക്കറിയില്ല. അറിയാൻ വേണ്ടി നമ്മൾ പഠിക്കുകയാണ്. ഗുരുവിന്റെ അറിവല്ല ഇത്, ഇതൊക്കെ നമ്മുടെ അറിവ്. എന്റെ അറിവ് നിങ്ങളുടെ അറിവല്ല, നിങ്ങളുടെ അറിവ് എന്റെ അറിവല്ല. ആരുടെ അറിവ് വേറെ ആരുടെ അറിവ്? അപ്പൊ ഈ അറിവിലെ വ്യത്യാസമുണ്ട്. എന്താണ്? നമ്മൾ ഈ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഈ അറിവ്, ഈ അറിവിനെയാണ് എന്ത് പറയുന്നത്? പ്രതിഭ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന അറിവ്, മനസ്സിലായോ? നമ്മൾ അസത്യം എന്ന് പറയുന്ന അറിവ്. എന്നാൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്, അത് പ്രതിഭയല്ല. ആ അറിവിനെയാണ് എന്ത് പറയുന്നത്? കാണുന്ന ആ അറിവിനെ എന്ത് പറയുന്നു? ആത്മാവ്, ബ്രഹ്മം എന്ന് പറയുന്ന കാണുന്ന അറിവിനെ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പ്രതിഭ എന്ന് പറയുന്നത് ഇല്ലാതായി. അത് ഗുരുവിന്റെ അറിവായാലും എന്റെ അറിവായാലും നിങ്ങളുടെ അറിവായാലും പ്രതിഭ എന്ന് പറയുന്നത് എന്താണ്? അത് ഓരോരുത്തരിലും ഇരിക്കുകയാണ്. അത് ഓരോരുത്തരിലും അത് ഇല്ലാതായി പോവും. ഓരോരുത്തരുടെയും ഈ സ്വപ്ന ലോകം, അത് മാനസിക പ്രപഞ്ചം. ഓരോരുത്തരുടെ ഈ കാണുന്ന ഉണർന്നിരിക്കുന്ന ഈ ലോകം, അത് അവരവരുടെ മാനസിക പ്രപഞ്ചം. എന്നാൽ അതിനെ പറയുന്ന പേരാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? പ്രതിഭ എന്ന് പറയും. എന്നാൽ ഈ സ്വപ്നത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, ദാ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ ആരാണ്? അതും അറിവാണ്. പക്ഷെ ആ അറിവിനെ എന്ത് പറയും? ആത്മാവ്. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനമേകം ഹി നിരുപാധികം സ്വഭാവ. ഇതെപ്പോഴും മനസ്സിൽ വയ്ക്കണം. സ്വാഭാവികമായ ജ്ഞാനത്തിനാണ് പ്രതിഭ എന്ന് പറയുന്നത്. പൊതുവെ സാമാന്യമായി പറയാണ്. അതിന് ഇനി ഒരുപാട് പിരിച്ചൊക്കെ മനസ്സിലാക്കാം. ഗുരു തന്നെ അവിടെ ഒരുപാട് പിരിക്കുന്നുണ്ട്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിഭ എന്ന് പറയുന്നത് എന്താണ്? ഗുരു അവിടെ പറഞ്ഞ സ്വാഭാവികമായ ജ്ഞാനമാണ്. ഈ കാണുന്നവൻ ആരാണ്? ആത്മാവ്, ബ്രഹ്മം. അതെന്താണ്? എന്തറിവ്? നിരുപാധികമായ അറിവ്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ട് അത് നശിക്കില്ല, അത് നിത്യമാണ്. നമ്മളിത് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കണ്ടില്ലെങ്കിലും എന്താണ്? നമ്മളിവിടെ എപ്പോഴും ഉണ്ട്. അറിയുന്നവനായി ഇരിക്കും, പക്ഷേ അതിന് വ്യത്യാസം വരും. നിരുപാധികമായ ജ്ഞാനമായിട്ടിരിക്കും. പ്രതിഭ. സ്വപ്നത്തിലെ ഞാനും ഇപ്പോഴത്തെ ഈ ഞാനും ഈ അറിവെല്ലാം എന്താണ്? പ്രതിഭ, സ്വാഭാവികമായ ജ്ഞാനമാണ്. അറിയുന്നവനോ ഉപാധിയില്ലാത്ത അറിയുന്നവൻ ബ്രഹ്മം ആത്മാവ് അത് നശിക്കില്ല, മറ്റത് നശിക്കും. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ മനസ്സിലാക്കുക. മനസ്സിലാക്കാൻ പല വഴിയുണ്ട്, ഇത് ഒരു വഴിയിൽ ഞാൻ പറഞ്ഞു തന്നു.